ജനാ അഘാസുരായന്തി ശാഠ്യദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീരഃ പണ്ഡിതോഥവാ. അയം സാർദ്ധശ്ലോകോ ഭവതി. ജനാഃ അഘാസുരവത് ആചരന്തി. അഘാസുരായന്തി നാമ അഘാസുരവത് ആചരന്തി. അഘാസുരോ നാമ ശ്രീകൃഷ്ണകഥായാം പ്രസിദ്ധ പാപചാരി കശ്ചിത് അസുരഃ. ഏവം ശാഠ്യ ദുഷ്കർമ്മകാരിണഃ, ശാഠ്യം കുർവന്തി ദുഷ്കർമ്മ ച കുർവന്തി. ഇഹ സന്തഃ വിഷീദന്തി, സന്തഃ സജ്ജനാഃ വിഷാദം പ്രാപ്നുവന്തി. അസാധവഃ അസജ്ജനാഃ പ്രഹൃഷ്യന്തി മോദമാപ്നുവന്തി. യഹ ധീമാൻ ധൈര്യം ധത്തേ സഹ ധീരഃ അഥവാ പണ്ഡിതഃ. ധൈര്യേണ യുക്തഃ ഏവ അത്ര ധീമാൻ ധീരഃ പണ്ഡിതശ്ച ഭവതി അസ്മിൻ കാലൗ യുഗേ ഇത്യർത്ഥഃ.